പാലി തികപ്പാനം പച്ചയ നിദാനം പച്ചയ ഉദ്ദേശ ഹേതു ആരംഭന ഭജ്ജയു അധിപതി ഭജ്ജയു അനന്തര ഭജ്ജയു സമനന്തര ഭജ്ജയു സഹജാത ഭജ്ജയു അന്യമന്യ ഭജ്ജയു നിശ്ചയ ഭജ്ജയു ഉപനിശ്ചയ ഭജ്ജയു പുരേജാത ഭജ്ജയു ഭജ്ജാജാത ഭജ്ജയു ആസേവന ഭജ്ജയു കമ്മ ഭജ്ജയു വിഭാഗ ഭജ്ജയു ആഹാര ഭജ്ജയു ഇന്ദ്രിയ ഭജ്ജയു ജ്ഞാന ഭജ്ജയു മഗ്ഗ ഭജ്ജയു സംഭയുദ്ധ ഭജ്ജയു ബിബ്ബയുദ്ധ ഭജ്ജയു അദ്ധി ഭജ്ജയു നദ്ധി ഭജ്ജയു വിഗത ഭജ്ജയു ഐവിഗത ഭജ്ജയു പച്ചയ നിദ്ദേശു ഹേതു ഭജ്ജയുതി ഹേതു ഹേതു സംഭയുദ്ധഗാനങ് ധമ്മാനങ് തൻ സമുദ്ധാനാനഞ്ചരൂപാനങ് ഹേതു ഭജ്ജയേന ഭജ്ജയു ആരമ്മണ് ഭജ്ജയുതി രൂപായതനങ് ജഗുവിഞ്ഞാനധാതുയാതം സംഭയുത്തകാനഞ്ചധമാനങ്ങാരമ്മണ ഭജ്ജയേന ഭജ്ജയു സദ്ദായതനങ് സൗതവിഞ്ഞാനധാതുയാതം സംഭയുത്തകാനഞ്ചധമാനങ് ആരമ്മണ ഭജ്ജയേന ഭജ്ജയു ഗന്ധായതനം ഘാനവിഞ്ഞാനധാതുയാതം സംഭയുത്തകാനഞ്ചധമാനങ്ങാരമ്മണ ഭജ്ജയേന ഭജ്ജയു രസായതനങ് ജിഹ്വാവിഞ്ഞാനധാതുയ തം സംഭയുദ്ധകാനഞ്ചധമാനങ്ങാരമ്മണ ഭജ്ജയേന ഭജ്ജയു സ്ഫുടബ്ബായതനം കായവിഞ്ഞാനധാതുയ തം സംഭയുദ്ധകാനഞ്ചധമാനം ആരമ്മണ ഭജ്ജയേന ഭജ്ജയു രൂപായതനം ശബ്ദായതനം ഗന്ധായതനം രസായതനം സ്ഫുടബ്ബായതനം മനോധാതുയ തം സംഭയുദ്ധകാനഞ്ചധമാനം ആരമ്മണ ഭജ്ജയേന ഭജ്ജയു സബ്ബേദം മാ മനോ വിഞ്ഞാനധാതുയ തം സംഭയുദ്ധകാനഞ്ചധമാനം ആരമ്മണ ഭജ്ജയേന ഭജ്ജയു യം യം ധമ്മങ്ങയാരഭ യേ ധമ്മായുപ്പജ്ജന്തി ചിത്തചേതസികാ ധമ്മ തേ ധമ്മ തേജം തേജം ധമ്മാനങ്ങാരമ്മണ ഭജ്ജയേന ഭജ്ജയു അധിപതി ഭജ്ജയുതി ഛന്ദാധിപതി ഛന്ദ സംഭയുത്തകാനങ് ധമ്മാനങ് തൻ സമുദ്ധാനാനഞ്ച രൂപാനങ് അധിപതി ഭജ്ജയേന ഭജ്ജയു ബിരിയാധിപതി ബിരിയ സംഭയുത്തകാനങ് ധമ്മാനങ് തൻ സമുദ്ധാനാനഞ്ച രൂപാനങ് അധിപതി ഭജ്ജയേന ഭജ്ജയു ചിത്താധിപതി ചിത്ത സംഭയുത്തകാനങ് ധമ്മാനങ് തൻ സമുദ്ധാനാനഞ്ച രൂപാനങ് അധിപതി ഭജ്ജയേന ഭജ്ജയു ഭീമംസാധിപതി ഭീമംസ സംഭയുത്തകാനങ് ധമ്മാനങ് തൻ സമുദ്ധാനാനഞ്ച രൂപാനങ് അധിപതി ഭജ്ജയേന ഭജ്ജയു യം യം ധമ്മങ്കരം കത്വാ യേ ധമ്മായുപ്പജ്ജന്തി ചിത്തചേതസികാ ധമ്മ തേ ധമ്മ തേസം തേസം ധമ്മാനം അധിപതി ഭജ്ജയേന ഭജ്ജയു അനന്തര ഭജ്ജയുതി ചക്കുവിഞ്ഞാനധാതു തൻ സംഭയുത്തകാച ധമ്മ മനോധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു മനോധാതു തൻ സംഭയുത്തകാച ധമ്മ മനോവിഞ്ഞാനധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു സൂതവിഞ്ഞാനധാതു തൻ സംഭയുത്തകാച ധമ്മ മനോധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു മനോധാതു തൻ സംഭയുത്തകാച ധമ്മ മനോവിഞ്ഞാനധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു ഗാനവിഞ്ഞാനധാതു തൻ സംഭയുത്തകാച ധമ്മ മനോധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു മനോധാതു തൻ സംഭയുത്തകാച ധമ്മ മനോവിഞ്ഞാനധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു ജിഹ്വാ വിഞ്ഞാനധാതു തൻ സംഭയുത്തകാച ധമ്മ മനോധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു മനോധാതു തൻ സംഭയുത്തകാച ധമ്മ മനോവിഞ്ഞാനധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു കായവിഞ്ഞാനധാതു തൻ സംഭയുത്തകാച ധമ്മ മനോധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു മനോധാതു തൻ സംഭയുത്തകാച ധമ്മ മനോവിഞ്ഞാനധാതുയ തൻ സംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു പുരിമാ പുരിമാ കുശലാ ധമ്മ പജ്ജിമാനം പജ്ജിമാനം കുശലാനങ് ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു പുരിമാ പുരിമാ കുശലാ ധമ്മ പജ്ജിമാനം പജ്ജിമാനം അഭ്യാഗതാനം ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു പുരിമാ പുരിമാ ഏ കുശലാ ധമ്മ പജ്ജിമാനം പജ്ജിമാനം ഏ കുശലാനങ് ധമ്മാനം അനന്തര ഭജ്ജയേന ഭജ്ജയു പുരിമ പുരിമ ഏ കുശല ധമ്മ പജ്യമാനങ് പജ്യമാനങ് അഭ്യാഗതാനങ് ധമ്മാനം അനന്തര പച്ചയേന പച്ചയു പുരിമ പുരിമാഭ്യാഗത ധമ്മ പജ്യമാനം പജ്യമാനം അഭ്യാഗതാനം ധമ്മാനം അനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമാഭ്യാഗത ധമ്മ പജ്യമാനം പജ്യമാനം കുശലാനം ധമ്മാനം അനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമാഭ്യാഗത ധമ്മ പജ്യമാനം പജ്യമാനം ഹേ കുശലാനം ധമ്മാനം അനന്തര പജ്ജയേന പജ്ജയു യേസംഗ ധമ്മാനങ്ങനന്തര യേ ധമ്മായു പജ്ജന്തി ചിത്തചേതസിക ധമ്മ തേ ധമ്മ തേസംഗ ധമ്മാനം അനന്തര പജ്ജയേന പജ്ജയു സമനന്തര പജ്ജയൂതി ചഗ്ഗുവിജ്ഞാനധാതു തം സംപയുക്ത കാച ധമ്മ മനോധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു മനോധാതു തം സംപയുക്ത കാച ധമ്മ മനോവിജ്ഞാനധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു സോതവിജ്ഞാനധാതു തം സംപയുക്ത കാച ധമ്മ മനോവിജ്ഞാനധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു മനോധാതു തം സംപയുക്ത കാച ധമ്മ മനോവിജ്ഞാനധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു ഘാണവിജ്ഞാനധാതു തം സംപയുക്ത കാച ധമ്മ മനോധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു മനോധാതു തം സംപയുക്ത കാച ധമ്മ മനോവിജ്ഞാനധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു ജിഹ്വാ വിജ്ഞാനധാതു തം സംപയുക്ത കാച ധമ്മ മനോധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു മനോധാതു തം സംപയുക്ത കാച ധമ്മ മനോവിജ്ഞാനധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു കായവിജ്ഞാനധാതു തം സംപയുക്ത കാച ധമ്മ മനോധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു മനോധാതു തം സംപയുക്ത കാച ധമ്മ മനോവിജ്ഞാനധാതു യാ തം സംപയുക്ത കാനഞ്ച ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമ കുശല ധമ്മ പജ്യമാനം പജ്യമാനം കുശലാനം ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമ കുശല ധമ്മ പജ്യമാനം പജ്യമാനം അഭ്യാഗതാനം ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമ ഏ കുശല ധമ്മ പജ്യമാനം പജ്യമാനം ഏ കുശലാനം ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമ ഏ കുശല ധമ്മ പജ്യമാനം പജ്യമാനം അഭ്യാഗതാനം ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമാഭ്യാഗത ധമ്മ പജ്യമാനം പജ്യമാനം അഭ്യാഗതാനം ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമാഭ്യാഗത ധമ്മ പജ്യമാനം പജ്യമാനം കുശലാനം ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു പുരിമ പുരിമാഭ്യാഗത ധമ്മ പജ്യമാനം പജ്യമാനം ഹേ കുശലാനം ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു യേസംഗ ധമ്മാനം സമനന്തര യേ ധമ്മായു പജ്ജന്തി ചിത്തചേതസിക ധമ്മ തേ ധമ്മ തേസംഗ ധമ്മാനം സമനന്തര പജ്ജയേന പജ്ജയു സഹജാത പജ്ജയൂതി ചത്താരു ഖന്ദ ഏ രൂപിനോ അന്യമന്യൻ സഹജാത പജ്ജയേന പജ്ജയു ചത്താരു മഹാഭൂത അന്യമന്യൻ സഹജാത പജ്ജയേന പജ്ജയു ഊക്കം തിക്ഷണേ നാമരൂപം അന്യമന്യൻ സഹജാത പജ്ജയേന പജ്ജയു ചിത്തചേതസിക ധമ്മ ചിത്തസമുത്ഥാനാനങ്ങ രൂപാനം సహజాత పచ్చయైన పచ్చయు మహాభూత ఉపాదారూపాన సహజాత పచ్చయైన పచ్చయు రూపేణో ధమ్మ ఐరూపేణ ధమ్మానం కించికాలే సహజాత పచ్చయైన పచ్చయు కించికాలే న సహజాత పచ్చయైన పచ్చయు అన్యమన్య పచ్చయోతి చత్తారో ఖంద ఐరూపిను అన్యమన్య పచ్చయైన పచ్చయు చత్తారో మహాభూత అన్యమన్య పచ్చయైన పచ్చయు ఓకంతి ఖణే నామ రూపం అన్యమన్య పచ్చయైన పచ్చయు నిశ్చయ పచ్చయోతి చత్తారో ఖంద ఐరూపిను అన్యమన్య నిశ్చయ పచ్చయైన పచ్చయు చత్తారో మహాభూత అన్యమన్య నిశ్చయ పచ్చయైన పచ్చయు ఓకంతి ఖణే నామ రూపం అన్యమన్య నిశ్చయ పచ్చయైన పచ్చయు చిత్తచేతసిక ధమ్మ చిత్త సముత్థానాన రూపాన నిశ్చయ పచ్చయైన పచ్చయు మహాభూత ఉపాదారూపాన నిశ్చయ పచ్చయైన పచ్చయు చక్కాయతన చగ్గు విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు సూతాయతన సూత విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు ఘానాయతన ఘాన విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు జివ్వాయతన జివ్వా విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు కాయాయతన కాయ విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు యంగ రూపంగ నిస్సాయ మనోధాతుచే మనో విజ్ఞాన ధాతుచే వత్తంతి తంగ రూపంగ మనోధాతుయాచే మనో విజ్ఞాన ధాతుయాచే తం సంపయుక్త కానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు ఉపనిశ్చయ పచ్చయోతి పురిమా పురిమా కుశలా ధమ్మ పజ్యమానంగ పజ్యమానం కుశలానంగ ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా కుశలా ధమ్మ పజ్యమానంగ పజ్యమానం ఏకుశలానంగ ధమ్మానం కేసంచి ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా కుశలా ధమ్మ పజ్యమానంగ పజ్యమానం గవ్యాగతానంగ ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా ఏకుశలా ధమ్మ పజ్యమానంగ పజ్యమానం ఏకుశలానంగ ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా ఏకుశలా ధమ్మ పజ్యమానంగ పజ్యమానం కుశలానంగ ధమ్మానం కేసంచి ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా ఏకుశలా ధమ్మ పజ్యమానంగ పజ్యమానం గవ్యాగతానంగ ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమాయ్యాగత ధమ్మ పజ్యమానంగ పజ్యమానం గవ్యాగతానంగ ధమ్మానం ఉపనిశ్చయ పజ్జయైన పజ్జయు పురిమా పురిమాయ్యాగత ధమ్మ పజ్యమానంగ పజ్యమానం కుశలానంగ ధమ్మానం ఉపనిశ్చయ పజ్జయైన పజ్జయు పురిమా పురిమాయ్యాగత ధమ్మ పజ్యమానంగ పజ్యమానం ఏకుశలానంగ ధమ్మానం ఉపనిశ్చయ పజ్జయైన పజ్జయు ఉతూ భోజనంపి ఉపనిశ్చయ పజ్జయైన పజ్జయు పొగ్గలోపి ఉపనిశ్చయ పజ్జయైన పజ్జయు సేనాసనంపి ఉపనిశ్చయ పజ్జయైన పజ్జయు పురేజాత పజ్జయోతి చగ్గాయతన చగ్గు విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం పురేజాత పజ్జయైన పజ్జయు సూతాయతన సూత విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం పురేజాత పజ్జయైన పజ్జయు ఘానాయతన ఘాన విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం పురేజాత పజ్జయైన పజ్జయు జివ్వాయతన జివ్వా విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం పురేజాత పజ్జయైన పజ్జయు కాయాయతన కాయ విజ్ఞాన ధాతుయ తం సంపయుక్త కానంచ ధమ్మానం పురేజాత పజ్జయైన పజ్జయు ரூபாயதனங்க ஜக்குவிஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் புரே ஜாத பச்சையேன பச்சையு சத்தாயதனங்க சௌத விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் புரே ஜாத பச்சையேன பச்சையு கந்தாயதனங்கான விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் புரே ஜாத பச்சையேன பச்சையு ரசாயதனங்க ஜிவ்வா விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் புரே ஜாத பச்சையேன பச்சையு பூட்டப்பாயதனங் காய விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் புரே ஜாத பச்சையேன பச்சையு ரூபாயதனங் சத்தாயதனங் கந்தாயதனங் ரசாயதனங் சூட்டப்பாயதனங் மனோதாத்துயா தன் சம்பயுத்த கானஞ்ச தம்மானங் புரே ஜாத பச்சையேன பச்சையு யங் ரூபங் நிஸ்ஸாய மனோதாத்து சே மனோ விஞ்ஞான தாத்து சே வத்தந்தி தங்க ரூபங் மனோதாத்துயா தன் சம்பயுத்த கானஞ்ச தம்மானங் புரே ஜாத பச்சையேன பச்சையு மனோ விஞ்ஞான தாத்துயா தன் சம்பயுத்த கானஞ்ச தம்மானங் கெஞ்சி காலே புரே ஜாத பச்சையேன பச்சையு கெஞ்சி காலே ந புரே ஜாத பச்சையேன பச்சையு பச்சா ஜாத பச்சயோதி பச்சா ஜாதா சித்த சைதசிகா தம்ம புரே ஜாதஸ்ய இமஸ்ய காயஸ்ய பச்சா ஜாத பச்சயேன பச்சயு ஆசேவன பச்சயோதி புரிமா புரிமா குசலா தம்ம பஜ்ஜிமானங்க பஜ்ஜிமானங் குசலானங்க தம்மானங் ஆசேவன பச்சயேன பச்சயு புரிமா புரிமா ஏ குசலா தம்ம பஜ்ஜிமானங்க பஜ்ஜிமானங் ஏ குசலானங் தம்மானங் ஆசேவன பச்சயேன பச்சயு புரிமா புரிமா கிரியாப்யாகதா தம்ம பஜ்ஜிமானங்க பஜ்ஜிமானங் கிரியாப்யாகதானங் தம்மானங் ஆசேவன பச்சயேன பச்சயு கம்ம பச்சயோதி குசல குசலங் கம்மங் விபாகானங் கந்தானங் கடத்தாச்ச ரூபானங் கம்ம பச்சயேன பச்சயு சேதனா சம்பயுத்த கானங் தம்மானங் தன் சமுத்தானானஞ்ச ரூபானங் கம்ம பச்சயேன பச்சயு விபாக பச்சயோதி விபாகா சத்தாரோ கந்தா ஏ ரூபினோ அன்யமன்யங் விபாக பச்சயேன பச்சயு ஆஹார பச்சயோதி கபளீகாரோ ஆஹாரோ இமஸ்ய காயஸ்ய ஆஹார பச்சயேன பச்சயு ஐரூபினு ஆஹாரா சம்பயுத்த கானங் தம்மானங் தன் சமுத்தானானஞ்ச ரூபானங் ஆஹார பச்சயேன பச்சயு இந்திரிய பச்சயோதி சக்குந்திரியங் சக்கு விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் இந்திரிய பச்சயேன பச்சயு சோதிந்திரியங் சௌத விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் இந்திரிய பச்சயேன பச்சயு கானேந்திரியங் கான விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் இந்திரிய பச்சயேன பச்சயு ஜிவ்யேந்திரியங் ஜிவ்வா விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் இந்திரிய பச்சயேன பச்சயு காயேந்திரியங் காய விஞ்ஞான தாத்துய தன் சம்பயுத்த கானஞ்ச தம்மானங் இந்திரிய பச்சயேன பச்சயு ரூபஜீவிதேந்திரியங் கடத்தா ரூபானங் இந்திரிய பச்சயேன பச்சயு ஐரூபினோ இந்திரியா சம்பயுத்த கானங் தம்மானங் தன் சமுத்தானானஞ்ச ரூபானங் இந்திரிய பச்சயேன பச்சயு ஜான பச்சயோதி ஜானங்கானி ஜான சம்பயுத்த கானங் தம்மானங் தன் சமுத்தானானஞ்ச ரூபானங் ஜான பச்சயேன பச்சயு மக்க பச்சயோதி மக்கங்கானி மக்க சம்பயுத்த கானங் தம்மானங் தன் சமுத்தானானஞ்ச ரூபானங் மக்க பச்சயேன பச்சயு சம்பயுத்த பச்சயோதி சத்தாரோ கந்தா ஏ ரூபினோ அன்யமன்யங் சம்பயுத்த பச்சயேன பச்சயு விப்பயுத்த பச்சயோதி ரூபீனோ தம்மா ஏ ரூபீனங் தம்மானங் விப்பயுத்த பச்சயேன பச்சயு ஏ ரூபீனோ தம்மா ரூபீனங் தம்மானங் விப்பயுத்த பச்சயேன பச்சயு அத்தி பச்சயோதி சத்தாரோ கந்தா ஏ ரூபினோ அன்யமன்யங் അത്തി പച്ചയേന പച്ചയു ചത്താരോ മഹാഭൂതാഹന്യമന്യം അത്തി പച്ചയേന പച്ചയു ഊക്കന്തി ക്ഷണേനാമരൂപം അന്യമന്യം അത്തി പച്ചയേന പച്ചയു ചിത്തചേതസികാധമ്മ ചിത്തസമുത്ഥാനാനകരൂപാനം അത്തി പച്ചയേന പച്ചയു മഹാഭൂത ഉപാദാരൂപാനം അത്തി പച്ചയേന പച്ചയു ചക്കായതനങ്ങ ചഗുവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു സൂതായതനങ്ങ സൂതവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു ഘാണായതനങ്ങ ഘാണവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു ജിഹ്വായതനങ്ങ ജിഹ്വാവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു കായായതനങ്ങ കായവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു രൂപായതനങ്ങ ചഗ്ഗുവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു സദ്ദായതനങ്ങ സൂതവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു ഗന്ധായതനങ്ങ ഘാനവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു രസായതനങ്ങ ജിഹ്വാവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു സ്ഫുടബ്ധായതനങ്ങ കായവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു രൂപായതനങ്ങ സദ്ദായതനങ്ങ ഗന്ധായതനങ്ങ രസായതനങ്ങ സ്ഫുടബ്ധായതനങ്ങ മനോധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു യങ്ങരൂപങ്ങ നിസ്സായ മനോധാതു ചേ മനോവിഞ്ഞാനധാതു ചേ വത്തന്തി തങ്ങരൂപങ്ങ മനോധാതുയാചേ മനോവിഞ്ഞാനധാതുയാചേ തൻസംപയുക്തകാനം ജധമ്മാനം അത്തി പച്ചയേന പച്ചയു നദ്ധി പച്ചയൂതി സമനന്തര നിരുദ്ധാ ചിത്തചേതസികാ ധമ്മ പജ്ജുപന്നാനങ്ങ ചിത്തചേതസികാനങ്ങ ധമ്മാനം നദ്ധി പച്ചയേന പച്ചയു വിഗത പച്ചയൂതി സമനന്തര വിഗത ചിത്തചേതസികാ ധമ്മ പജ്ജുപന്നാനങ്ങ ചിത്തചേതസികാനങ്ങ ധമ്മാനം വിഗത പച്ചയേന പച്ചയു അവിഗത പച്ചയൂതി ചത്താരോ ഖന്ദ ഏരൂപിനോ അന്യമന്യം അവിഗത പച്ചയേന പച്ചയു ചത്താരോ മഹാഭൂത അന്യമന്യം അവിഗത പച്ചയേന പച്ചയു ഊക്കന്തി ക്ഷണേനാമരൂപം അന്യമന്യം അവിഗത പച്ചയേന പച്ചയു ചിത്തചേതസികാ ധമ്മ ചിത്തസമുത്ഥാനാനങ്ങരൂപാനം അവിഗത പച്ചയേന പച്ചയു മഹാഭൂത ഉപാദാരൂപാനം അവിഗത പച്ചയേന പച്ചയു ചക്കായതനങ്ങ ചഗ്ഗുവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു സൂതായതനങ്ങ സൂതവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു ഘാനായതനങ്ങ ഘാനവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു ജിഹ്വായതനങ്ങ ജിഹ്വാവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു കായായതനങ്ങ കായവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു രൂപായതനങ്ങ ചഗ്ഗുവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു സദ്ദായതനങ്ങ സൂതവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു ഗന്ധായതനങ്ങ ഘാനവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു രസായതനങ്ങ ജിഹ്വാവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം അവിഗത പച്ചയേന പച്ചയു ഫുടബ്ധായതനങ്ങ കായവിഞ്ഞാനധാതുയ തൻസംപയുക്തകാനം ജധമ്മാനം ന്യായവിഗത പച്ചയേന പച്ചയു രൂപായതനം സദ്ദായതനം ഗന്ധായതനം രസായതനം ഫോട്ടബ്ബായതനം മനോധാതുയാതം സംപയുത്തകാനം ച ധമ്മാനം ഏവിഗത പച്ചയേന പച്ചയു യംഗരൂപം നിസ്സായ മനോധാതു ച മനോവിജ്ഞാന ധാതു ച വത്തന്തി തംഗരൂപം മനോധാതുയാ ച മനോവിജ്ഞാന ധാതുയാ ച തം സംപയുത്തകാനം ച ധമ്മാനം ഏവിഗത പച്ചയേന പച്ചയുത്തി ൂത്തന്നി സമഗ്രി ധമ്മി വയന്തരേ തഥാഗതംഗേവമനുജിത जन जन मंग